99-ാം ദശകം. ആർക്കോതാം വൈഷ്ണവാന്തസ്സുകൾ പൊടിപടലം തിട്ടമായെണ്ണിടാമോ, പണ്ടാരാൽ മൂന്നു ലോകം ത്രിപദപരിമിതം മോദസമ്പത്തു നേടി. ആരീ ലോകങ്ങൾ നിർത്തുന്നത് തിരുവടി തന്നിഷ്ടതേ ശങ്കുതിപ്പൻ, ഭക്തർക്കാനന്ദവീയൂഷവും അവിടയകോ മുക്തിയാം തേനൊഴുക്കും. ആദ്യനായി മൂലരൂപന് അനുനിമിഷ നവീനന് ഭൂമന് ഭക്താത്മാവാരോ വിഷ്ണുദേവന് അലിവട്ട് ഹവിരാദ്യങ്ങളർപ്പിച്ചു ഭക്ത്യാ പൂജ്യം കൃഷ്ണാവതാരാദ്യഖില മഹിമ കീർത്തിപ്പതാ ധന്യനല്ലോ പൂർണാനന്ദം യശോരാശിയും അമലപദപ്രാപ്തിയും നേടിടുന്നു. വേദം സുസ്പഷ്ടമാക്കും പൊരുളിനയറിവിമ്മട്ട് വർണ്ണിച്ചു പാടിക്കൊള്ളുവിൻ ധന്യാവതാരം. നിരവധി കവികൂടസ്ഥരെ ശക്തി പോലെ സർവർക്കും ദുഷ്ടിയേറ്റും മുരഹര തിരുനാമങ്ങൾ കീർത്തിച്ചുകൊള്ളുവിൻ വിഷ്ണോ സങ്കീർത്തനാദ്യം കരളിൽ വിളയുമാറാക്കുകെന്നും മഹാൽപ്പൻ. ധർമാർത്ഥം ചെയ്തതെല്ലാം ഹരിയുടെ അവതാരങ്ങളിൽ ചിന്ത ചെയ്യുവിൻ. ഭൃത്യത്വം പൂണ്ടു ശക്രപ്രിയ സഖപദമാർന്നൂഴി നന്മയ്ക്കു വേണ്ടി തന്നെത്താനെ തിളങ്ങും നിജപരമപദം യോഗിമാർ കാൺമതെന്നും ബ്രഹ്മജ്ഞാനീന്ദ്രർ വാഴ്ത്തുന്നതും അമിത തപശ്ചര്യയാൽ ജാഗരൂകം. നിൻ മഹാത്മ്യാവസാനം പഴയവരറിയുന്നില്ല, പുത്തൻ ജഗത്തും നന്മയ്ക്കായി നല്ലതെന്നോർത്തിക നിജ തിരുനാമങ്ങൾ കീർത്തിച്ചിടുന്നേൻ. ലോകം മൂന്നിന്നുമീതേ വിരവിടു വിലസുന്നോരു വൈകുണ്ഠലോകം വാഴുന്നോനെ സ്തുതിപ്പേനിവിടെ അടിയനും വർണ്ണനാതീത വാക്കാൽ. സൃഷ്ടിക്ക് ആദ്യം ജലം തന്നുദരമതിലെടുത്തല്ലിവാണു ഭവാനെ സർവം സൂക്ഷ്മസ്വരൂപം ജലചയന ഹരേ നിന്നിലുണ്ടായിരുന്നു. നാഭിക്കുള്ളിൽ പിറന്നാനൊരു കമലം അജന്നന് നിന്നന്തരസ്ഥം ദിക്ക് ഒക്കെ പത്രമായി കനകമലയതിൻ കർണികാസ്ഥാനമാർന്നു. മർത്യന്മാരെ ജനിപ്പിച്ചതു ഹരിയുലകം നിങ്ങൾ കാണുന്നതില്ല, നിങ്ങൾക്കുള്ളിൽ പ്രകാശിപ്പൊരു ഹരി വിലസുന്നുണ്ട്, അത് ഊഹിച്ചു കാൺമിൻ. മായാമഞ്ഞാൽ മറന്നുള്ളൊരു ഹൃദയമഹോ നാമരൂപങ്ങൾ നിസ്സാരാനന്ദം യജ്ഞമാശിപ്പതു മുരരിപ്പുവിൽ കാക്ഷയില്ലെന്തു കഷ്ടം. അങ്ങയ്ക്കുണ്ടായിരം മൗലികൾ മിഴികൾ പദൗഘങ്ങൾ വിശ്വം നിറഞ്ഞും പിന്നെയും നൂനം എന്നാകിലും എളിയ മനസ്സിങ്കലും നീ ലസിപ്പൂ. ഭൂതം ഭവ്യം സമസ്തം പരപുരുഷ ഭവാൻ തന്നെ ദേഹേന്ദ്രിയസ്ഥൻ താനെന്നാലും ഭുജിപ്പോൻ അമൃതമയരസം മോക്ഷസം സിദ്ധിയെന്നും. ത്രൈലോക്യാവസ്ഥ പൂണ്ടിട്ടതിനു വെളിയിലായി നിന്ന് അനന്താമലത്വം ഞാനാനന്ദാൽപഭാവത്തൊടുമുരരിപു നീ വാഴ്വതോർത്താൽ മഹത്വം. നിന്നൽപാംശം ജഗത്തൊക്കെയുമജിത വിഭോ ഭൂരിഭാഗം നിനച്ചാൽ മുക്കാലംശം വിളങ്ങുന്നിതു വിമലപരാനന്ദമായി താൻ. നമസ്തേ. കാണാനാവാത്ത നിന്നോടണയുവതധികം ദുഷ്കരം, സത്വമാത്രം മോക്ഷാംഭോരാശിതന്നിൽ തെളിവൊടു വിളയാടുന്നു കല്ലോലമല്ലോ. സർവോത്കൃഷ്ടം സമാകർഷകമതിമധുരം മൽപ്രിയം നിന്റെ രൂപം തന്നെ ഞാനാശ്രയിപ്പൂ. പവനപുരപദേ കൃഷ്ണ രക്ഷിച്ചിടേണം.